ഇജു തജ ഇവ് ചിമനക്കെ കൊറ്റന് ഇക്ക ഇഞ്ഞെ തെമുന ഇക്ക് കൊറ്റന് ചിമനക്കെ കൊറ്റന് ഇജ് നക്കോ ഓവ നക്കോ ഓവ ഇവ തൈ ഇനന നിഹേ ഇജോ ആനന് കോ പിച്ചോ റിവ തിപ്പിക്കുക്വാ പെരക്ക് നേ കൊക്കുവാ ഇരി കൊച്ചു കൊച്ചു കൊച്ചു കൊച്ചു കൊച്ചു.